കാരക പ്രകരണേ പ്രഥമസൂത്രം പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചന മാത്രേ പ്രഥമ. പ്രാതിപതികാർത്ഥ മാത്ര ഇത്യസ്യ ഉദാഹരണം ഭവതി കൃഷ്ണശബ്ദ. കൃഷ്ണശബ്ദസ്യ കൃഷ്ണ രൂപപ്രാതിപതികസ്യ അർത്ഥസ്യ നിയത ഉപസ്ഥിതികത്വാ കൃഷ്ണശബ്ദാത് പ്രഥമാവിഭക്തി പ്രാതിപതികാർത്ഥേ ക്രിയതേ. ഇത്ര നിയത ഉപസ്ഥിതിക പ്രാതിപതികാർത്ഥം ഇത്യുക്തം. പഞ്ചകം പ്രാതിപതികാർത്ഥ ഇതി പക്ഷേ കൃഷ്ണ രൂപപ്രാതിപതികസ്യ അർത്ഥ വ്യക്തി പ്രവൃത്തിനിമിത്തം ലിംഗം സംഖ്യ കാരകം ഇത്യേതേ ഭവന്തി. കൃഷ്ണ രൂപ പ്രാതിപതികസ്യ അർത്ഥരൂപ വ്യക്തി വസുദേവ പുത്രാത്മക പുരുഷ. തത്ര പ്രാതിപതികാർത്ഥ വ്യക്തി. പ്രവൃത്തി നിമിത്തം കൃഷ്ണശബ്ദസ്യ കൃഷ്ണ ശബ്ദവാച്യേ പ്രവൃത്തൌ നിമിത്തം ഭവതി വസുദേവ പുത്രത്വം വാസുദേവത്വം. കൃഷ്ണശബ്ദ കൃഷ്ണരൂപദ്രവ്യേ അപി വർത്തതെ കൃഷ്ണശബ്ദ. കിന്തു അത്ര കൃഷ്ണശബ്ദാർത്ഥ ഏവം ന ഭവതി. പരന്തു വസുദേവ പുത്രാത്മക വാസുദേവ ഭവതി കൃഷ്ണശബ്ദ. അതഃ അത്ര വാസുദേവത്വം പ്രാതിപതിക അർത്ഥ ഭവതി പ്രവൃത്തി നിമിത്തത്വേന. കൃഷ്ണ അത്ര പുമാൻ ഭവതി. തസ്യാവി ലിംഗസ്യ പ്രാതിപതിക അർത്ഥത്വം സിദ്ധ്യതി. ലിംഗസ്യ പുരുഷലിംഗസ്യ കൃഷ്ണ ശബ്ദാ ഏകപുരുഷ വിവക്ഷയ ഏക വ്യക്തി വിവക്ഷയ പ്രഥമ ഏകവചനം സിദ്ധ്യതി. അതഃ സംഖ്യ അപി അത്ര പ്രാതിപദികാർത്ഥം ഭവതി. കാരകത്വം കൃഷ്ണ ഗച്ഛതി, കൃഷ്ണ അഗച്ഛതി ഇത്യാദി സ്ഥലേഷു കർത്തൃകാരകത്വം അപി കൃഷ്ണശബ്ദസ്യ പ്രാതിപദികാർത്ഥ ഭവതി. അതഃ ഏതേ സർവേ പ്രാതിപദിക അർത്ഥാഹ ഭവന്തി. വ്യക്തി പ്രവൃത്തി നിമിത്തം ലിംഗം സംഖ്യാകാരകം ഏതേ സർവേ നിയത ഉപസ്ഥിതികാസ്ഥ ഭവന്തി. പ്രവൃത്തി നിമിത്തത്വം നാമ യസ്മിൻ അർത്ഥേ ശബ്ദസ്യ പ്രവൃത്തേഹ നിമിത്തത്വം വർത്തതെ തത് പ്രവൃത്തി നിമിത്തം. കൃഷ്ണശബ്ദസ്യ തസ്യ അർത്ഥേ വ്യക്തിരൂപ അർത്ഥേ പ്രവൃത്തേഹ നിമിത്തം ഭവതി വസുദേവപുത്രത്വം. അത്ര വസുദേവപുത്ര കൃഷ്ണ ഇതി കഥ്യതേ. കൃഷ്ണ വസുദേവപുത്രത്വേന കൃഷ്ണ ഇത്യാഖ്യായതേ. അതഃ തസ്യ ശബ്ദസ്യ പ്രവൃത്തൌ നിമിത്തം ഭവതി വസുദേവപുത്രത്വം. അന്യത്രാപി കൃഷ്ണശബ്ദ വർത്തതേ കിന്തു തത്ര പ്രവൃത്തി നിമിത്തം ഭിന്നം ഭവതി. യഥാ കൃഷ്ണശബ്ദ യഥാ ദ്രവ്യേ പ്രയുജ്യതേ കൃഷ്ണദ്രവ്യേ തത്ര പ്രവൃത്തി നിമിത്തം ഭവതി കൃഷ്ണദ്രവ്യത്വം. കൃഷ്ണശബ്ദ യഥാ വസുദേവപുത്രേ പ്രയുജ്യതേ തഥാ വസുദേവപുത്ര ത്വം ആശ്രിത്യ സ ശബ്ദഃ തസ്മിൻ അർത്ഥേ പ്രവർത്തതേ ഇതി വക്തും ശക്യം. അതഃ തത്ര പ്രവൃത്തി നിമിത്തത്വം ആശ്രിത്യ ശബ്ദ പ്രവൃത്തി ഭവതി ഇതി പ്രസിദ്ധം. തത് പ്രവൃത്തി നിമിത്തം അപി പ്രാതിപദികാർത്ഥ ഏവ കസ്മാത് നിയതോപസ്ഥിതികത്വ. യഥാ കൃഷ്ണശബ്ദ വസുദേവപുത്രേ പ്രയുജ്യതേ തദാ തസ്യ അർത്ഥസ്യ വ്യഭിചാരഃ ന ഭവതി. തത്ര തത് പ്രവൃത്തി നിമിത്തം നിയത ബോധജനകം ഭവതി. നിയമേന തസ്യേവ അർത്ഥസ്യ ബോധോ ജായതേ. അതഃ യദാ വ്യക്തിഃ പ്രാതിപദികാർത്ഥ കൃഷ്ണരൂപ വ്യക്തിഃ ഏവം പ്രവൃത്തി നിമിത്തോ വി പ്രാതിപദികാർത്ഥ ഏവ അതഃ വ്യാഖ്യാതം പ്രാതിപദികാർത്ഥ ഇത്യുക്തേ യസ്യ അർത്ഥസ്യ നിയമേന ഉപസ്ഥിതി ഭവതി ശബ്ദശ്രവണേ സ അർത്ഥ ഏവ അത്ര പ്രാതിപദിക അർത്ഥത്വേന ഗ്രാഹ്യഃ. അതഃ പഞ്ചകം പ്രാതിപദികാർത്ഥ ഇതി പക്ഷേ അപി അത്ര ഏതേ സർവേ പ്രാതിപദികാർത്ഥ ഏവ തസ്മിന്നർത്ഥേ കൃഷ്ണശബ്ദ പ്രഥമാ വിഭക്തി ക്രിയത്തെ മഹർഷിന പാണിനിന. കിമത്ര സംശയ വർത്തതെ നവ പ്രാതിപദികാന വിഭിന്നാർത്ഥാഹ സന്തി തേഷു അർത്ഥേഷു ഏകം ഭവതി പ്രവൃത്തി അന്യേ അർത്ഥ അപി സന്തി അഥ ഉക്തം പഞ്ചകം പ്രാതിപദികാർത്ഥൈരി തേഷു ഏകമേവ പ്രവൃത്തി നിമിത്തം അന്യേപി സന്തി ഏവ. അത്ര കൃഷ്ണശബ്ദ പ്രഥമാവിഭക്തി തസ്മിൻ അർത്ഥേ ക്രിയതേ പ്രവൃത്തിനിമിത്താർത്ഥേ അഥവാ തേഷു അർത്ഥേഷു ക്രിയതേ അഥവാ പഞ്ചകേ ക്രിയതേ കസ്മാത് തേഷാം നിയത ഉപസ്ഥിതികത്വാ യദാ രാമശബ്ദാ സുപ്രത്യേ കൃതേ രാമഃ ഇതി സിദ്ധ്യതി തദാനീം അത്ര വിശേഷാർത്ഥ കിം സിദ്ധ്യതി സർവേ അർത്ഥ അയം കൃഷ്ണ ഏകഃ വ്യക്തിഃ ഭവതി ഏവം വസുദേവ പുത്രത്വേന സ്വീകർത്തവ്യം ഏവം ഏകഃ പുരുഷഃ ഭവതി ഏവം ഏകഃ ഭവതി യദാ പ്രഥമ ഏകവചന ക്രിയതേ തദാനി ഏകഃ ദ്വിവചനേ ദ്വയം ബഹുഷ ബഹുവചനം ഏവം കാരകത്വമപി കൃഷ്ണഃ ഇതി പ്രഥമാന്ത ശബ്ദസ്യ ഏതേ അർത്ഥാഃ സിദ്ധ്യന്തി കേന പ്രഥമാ വിഭക്തി ദ്വാരേണ ഏതദേവ അത്ര വിഭക്തികരണസ്യ പ്രയോജനം. അതഃ അത്ര ഉക്തം അലിംഗാ നിയതലിംഗാശ്ച പ്രാതിപദികമാത്ര പ്രാതിപദികാർത്ഥ മാത്ര ഇത്യസ്യ ഉദാഹരണം. കൃഷ്ണശബ്ദ കുതഃ അത്ര ഉദാഹരണത്വേന നിർദ്ദിഷ്ടഃ തസ്മിൻ ശബ്ദേ വിഭിന്നാഃ അർത്ഥാഃ പ്രാതിപദികാർത്ഥത്വേന വിദ്യന്തെ വിശേഷരൂപേണ തത്ര ലിംഗസ്യ പുല്ലിംഗസ്യ കൃഷ്ണശബ്ദേ നിയത ഉപസ്ഥിതികത്വ കൃഷ്ണശബ്ദേ കുത്രാപി ലിംഗവ്യത്യോ ന ഭവതി സർവത്ര സർവദാ കൃഷ്ണശബ്ദ പുലിംഗ പുല്ലിംഗേ ഏവ വർത്തതേ. അതഃ കൃഷ്ണശബ്ദസ്യ നിയതലിംഗത്വ തത്ര വിഭിന്നാഹ പ്രാതിപദികാർത്ഥാഹ സന്ധി വിശേഷരൂപേണ അത്ര ലിംഗസ്യാപി നിയതോപസ്ഥിതികത്വാത് കൃഷ്ണശബ്ദ ഭവതി പ്രാതിപദികാർത്ഥ ഇത്യസ്യ ഉദാഹരണം. യദ്ദി അത്ര ലിംഗവ്യത്യയോ ഭവേത് തർഹി പ്രാതിപദികാർത്ഥസ്യ ഉദാഹരണം ന ഭവതി. അത്ര കൃഷ്ണശബ്ദസ്യ നിയതലിംഗത്വാത് അയം ശബ്ദ പ്രാതിപദികാർത്ഥസ്യ ഉദാഹരണം ഭവതി. നാനാലിംഗത്വേ അസ്യ പ്രാതിപദികാർത്ഥസ്യ ഉദാഹരണം ന ഭവതി. അത്ര ഉദാഹരണത്വേന ദത്തം കിം തട രൂപം ശബ്ദം തടശബ്ദം തസ്യ അനേത ലിംഗത്വാ തടം തൃഷു ഇതി അമരോക്ത്യ തടശബ്ദ തൃഷു ലിംഗേഷു പ്രയുജ്യതേ. അതഃ ലിംഗസ്യ തസ്മിൻ ശബ്ദേ നിയത ഉപസ്ഥിതികത്വ അഭാവാത് തടശബ്ദഃ പ്രാതിപദികാർത്ഥ ഉദാഹരണം ന ഭവതി. കൃഷ്ണശബ്ദസ്തു ഭവത്യേവ ഏവം ശ്രീശബ്ദം ശ്രീഹി ശബ്ദോപി ശ്രീഹി ശ്രീശബ്ദഃ ശ്രീശബ്ദേവി സർവേ പ്രാതിപദികാർത്ഥാഹ വിദ്യന്തേ ഏവ അധികരൂപേണ തത്ര ലിംഗസ്യ നിത്യ നിയതത്വാ ശ്രീശബ്ദസ്യ നിത്യ സ്ത്രീലിംഗത്വാ അത്ര ലിംഗസ്യാവി നിയത ഉപസ്ഥിതികത്വം ഭവതി. അതഃ പ്രാതിപദികാർത്ഥസ്യ ഉദാഹരണം ഭവതി ശ്രീശബ്ദഃ. ഏവമേവ ജ്ഞാനമിത്യത്രാവി ജ്ഞാനശബ്ദഃ നിത്യ നപുംസകലിംഗഃ തത്രാവി പഞ്ചകം പ്രാതിപദികാർത്ഥ ഇതി പക്ഷേ അന്യേ അർത്ഥാഃ സന്തി ഏവ സർവേ നിയത ഉപസ്ഥിതികാശ്ച വിശേഷരൂപേണ ലിംഗസ്യ അവി അവ്യഭിചാരാത് നിത്യനമസ്സകത്വാത് ജ്ഞാനശബ്ദം അപി പ്രാതിപദികാർത്ഥ ഇത്യസ്യ ഉദാഹരണം. ലിംഗവിഷയെ അനിയതത്വം ബഹുളതയാ ദൃശ്യത്തെ. അതഃ പൃഥഗുക്തം ലിംഗമാത്രാദി ആധിക്യം ആധിക്യമിത്യുക്തേ കോർത്ഥഃ കിമത്ര ആധിക്യം ഭവതി. കസ്മാത് ആധിക്യം ഭവതി അത്ര ലിംഗ മാത്ര ആധിക്യമിരി കസ്മാതുക്തം പ്രാതിപദിക അർത്ഥാത് അധികരൂപേണ തടശബ്ദേ അന്യേ അർത്ഥാഹ സന്തീരി പുറമേ ഉക്തം. തസ്മാധികം അത്ര ലിംഗവിഷയെ വ്യക്തിയോ ദൃശ്യതി. തടം തൃഷു ഇത്യുക്തേ തടശബ്ദസ്യ ത്രിലിംഗത്വം സിദ്ധ്യതി. അത ലിംഗവിഷയെ തത്ര ആധിക്യം അന്യ അർത്ഥേഭ്യോ ആധിക്യം. അന്യപ്രാതിപതിക അർത്ഥാഹ തത്ര നിയതാ ഭവന്തി ഏവമപി ലിംഗസ്യ നിയതത്വം നാസ്തി. അതഃ ആധിക്യം ഉക്തേ അന്യ പ്രാതിപതിക അർത്ഥേഭ്യോ ആധിക്യം ഇതി ഭവതി. അതഃ തടശബ്ദ പ്രാതിപതികാർത്ഥസ്യ ദൃഷ്ടാന്തം ന ഭവതി. കുതഃ തത്ര അന്യേഷാം പ്രാതിപതികാർത്ഥാനാം നിയതത്വേ അപി ഏകമാത്രസ്യ ലിംഗസ്യ നിയതത്വം നാസ്തി. പ്രഥമ തടം തടീ തട സർവേ പ്രഥമായ ഉദാഹരണം ഉദാഹരണത്വേന അത്ര നിർദ്ദിഷ്ടാ സന്തി. തടശബ്ദ ഏവ അനിയത ലിംഗത്വ തടശബ്ദ ഏവ അത്ര ഉദാഹരണം. അത്ര കഥം അനിയത ലിംഗത്വം ഭവതി ഇത്യസ്യ വിശദീകരണായ തടഹ തടി തടം ഇതി ലിംഗത്രയം അത്ര നിർദ്ദിഷ്ടം. അത്ര ഉദാഹരണം തടശബ്ദേവ അനിയത ലിംഗത്വ പ്രകാശനായ ഉദാഹരണത്രയം അത്ര ദത്തം. പുല്ലിംഗ സ്ത്രീലിംഗ നപുംസക ലിംഗാനി ശബ്ദാനി. തടശബ്ദമേവ അത്ര ഉദാഹരണം ഭവതി. അത്ര ലിംഗസ്യ ആധിക്യം വർത്തതേ അനിയതത്വരൂപേണ അന്യേഷാം അർത്ഥാനാം നിയതത്വ അപി ലിംഗസ്യ നിയതത്വം നാസ്തി. അതഃ പ്രാതിപതികാർത്ഥമാത്ര ഇത്യനേന ഗ്രഹീതും ന ശക്യ സശബ്ദ. അതഃ പൃഥക് ദത്തം. ശ്രീഹി ഇത്യസ്മിൻ ശബ്ദേ ജ്ഞാനം ഇത്യത്ര അപി ലിംഗസ്യാപി നിയതത്വാ ലിംഗ ആധിക്യേ ഉദാഹരണം ന ഭവിഷ്യതി. പ്രാതിപതികാർത്ഥസ്യ ഉദാഹരണം ഭവതി. സാമാന്യതഃ ലിംഗം ആശ്രിത്തി ഏവ അനിയതത്വം ദൃശ്യതി. അന്യേ അർത്ഥാഃ സാമാന്യരൂപേണ നിയതാ ഏവ വർത്തന്തെ. ലിംഗവിഷയ ഏവ വ്യതിയാനം ദൃശ്യതി. അതഃ പ്രാതിപതികാർത്ഥ ഭിന്നസ്യ ഉദാഹരണത്വേന ലിംഗാധിക്യം അത്ര നിർദ്ദിഷ്ടം. കസ്മാത്? സാമാന്യത അന്യേ അർത്ഥാ നിയതായവ ഭവന്തി വ്യക്തി പ്രവൃത്തി നിമിത്തം ഇത്യാദികം സർവം നിയതമേവ. ലിംഗവിഷയേ ഏവം ന ഭവതി. ലിംഗസ്യ ഭിന്നത്വം ദൃശ്യത്തെ. അതഃ പ്രാതിപതികാർത്ഥ ഭിന്ന വിഷയ ലിംഗാധിക്യസ്യ ഉദാഹരണം ദത്തം. അത്ര അന്യേഷാം നിയതത്വ അന്യേഷാം സർവേഷു ശബ്ദേഷു നിയതത്വേന ദൃഷ്ടത്വ അന്യാർത്ഥാന. അർത്ഥപഞ്ചകേഷു അന്തർഭോതി ലിംഗം. ലിംഗം തെക്ത്വ അന്യേ സർവേ സാമാന്യത നേതാഏവ ഭവന്തി അതഃ തേ പ്രാതിപതികാർത്ഥാ ഏവ സാമാന്യ നിയമമേവ. ലിംഗവിഷയ വ്യഭിചാര ബഹുളതയാ ഉപലഭ്യത. അത പ്രാതിപതികാർത്ഥം വിഹായ അന്യ ഉദാഹരണത്വേന ലിംഗമാത്രാധിക്യം അത്ര ദത്തം. അതോക്തം ലിംഗമാത്രാധിക്യേ തടഹ തടം തടി ഇത്യാദി നിർദ്ദിഷ്ടം. വചനം ഇത്യുക്തി അത്ര പഞ്ചകം പ്രാതിപതികാർത്ഥ ഇത്യത്ര സംഖ്യ സൂത്രേ വചനമിത്യുക്തേ സംഖ്യാ ഭവതി സൂത്രേ. പഞ്ചകം പ്രാതിപതികാർത്ഥ ഇത്യത്ര വചനമിത്യുക്തേ ഏകവചന ദ്വിവചന ബഹുവചനാധികം ഭവതി. സൂത്രേ പ്രാതിപതികാർത്ഥ ലിംഗ പരിമാണ വചനം ഇത്യുക്തേ തത്ര സംഖ്യാ ഭവതി നതു ഏകവചനാധികം. ഏകദ്വു ബഹവ ഇത്യാദീനി വക്തവ്യാനി അത്ര അർത്ഥഭേദോ വർത്തതേ. പഞ്ചകം പ്രാതിപതികാർത്ഥത്തിയത്ര സംഖ്യ ഇത്യുക്തേ ഏകവചന ദ്വിവചനാധികം. സൂത്രേ വചനമിത്യുക്തേ സംഖ്യാ ഭവതി അർത്ഥഭേദോ വർത്തതേ തത്ര. വൃത്തോക്തം നിയത ഉപസ്ഥിതിക പ്രാതിപതികാർത്ഥ മാത്രശബ്ദസ്യ പ്രത്യേകം യോഗഃ. മാത്രശബ്ദസ്യ പ്രത്യേകം അന്വയഃ പ്രാതിപതിക മാത്രേ ലിംഗമാത്രാധിക്യേ സംഖ്യമാത്രജ പ്രഥമാസ്യ. പ്രാതിപതിക മാത്ര ഇത്യസ്യ ഉദാഹരണാന്തരം അത്ര ദീയതേ ഉച്ചൈഹി ഇതി ഏവം നീചൈഹി. ഉച്ചൈഹി നീചൈഹി ഇത്യാദീനാം ശബ്ദാനാം കോത്ര വിശേഷ. ഏത് അമ്പ്യ ശബ്ദാ സന്തി അമ്പ്യാനി ഭവന്തി. അവ്യയാനാം ലിംഗത്വം നാസ്തി. സാമാന്യേ നംസകം ഇതി നിയമാനുസാരേണ അഭയാനാം നംസകത്വം അസ്തീതി ഏകഹ പക്ഷ വർത്തത. കിന്തു ഭാഷ്യമതാനുസാരേണ അഭയാനാം ലിംഗത്വം നാസ്തീതി മുഖ്യ സിദ്ധാന്ത. അഭയാനാം അന്യേ അർത്ഥാ നിയത ഉപസ്ഥിതികത്വ പ്രാതിപതികാർത്ഥായവ ലിംഗ ലിംഗം തത്ര നാസ്തിയേവ. അതഃ ആ നിയത ഉപസ്ഥിതിക രൂപസ്യ ലിംഗസ്യ തേഷു ശബ്ദേഷു പ്രതീതിഹി നസ്യാത് ലിംഗസ്യ അഭാവ. അതഃ പ്രാതിപദികാർത്ഥ മാത്ര വ്യത്യസ്ത ഉദാഹരണം ഭവതി. തത്ര ലിംഗസ്യ പ്രതീതിരപി നാസ്തി. അതഃ ഉച്ചൈ ശബ്ദാത് പ്രാതിപദികാർത്ഥം മാത്രേ സുപ്രത്യയേ കൃതേ അത്ര ഏകവചനം ഉത്സർഗികം ഇതി ന്യായാത്. ഏകവചനം ഉത്സർഗതഃ ഇതി ഭാഷികാര ഉക്തി അനുസാരേണ ഏകവചനേ കൃതേ അഭ്യാത് ആപ്സുപഹ ഇതി ലോപേ ജാതേ ഉച്ചൈ ഇതി ശബ്ദസ്യ പ്രത്യയലോപേ പ്രത്യയലക്ഷണം ഇത്യനേന പ്രത്യാന്തത്വാത് പദസഞ്ജ്ഞായാം ഋത്വവിസർഗോ സിദ്ധ്യതഃ. കസ്യ സകാരസ്യ ഋത്വേ വിസർഗേ ച കൃതേ ഉച്ചൈഃ ഇതി സിദ്ധ്യതി. ഏതദേവ അത്ര വിഭക്തികർണസ്യ പ്രയോജനം. തേമയാ വേഗവചനേ ഇത്യാദി സ്ഥലേഷു അന്വാദേശ വിഷയേ ഉച്ചൈഹി തവ ഇത്യാദിഷു തത്ര തേമയാ വേഗവചനസിത്യനേന ഉച്ചൈഹി തേ ഇതി കരണായ അപി ഉച്ചൈ ശബ്ദസ്യ പദത്വം ആവശ്യകം ഭവതി. അപദം ന പ്രയുഞ്ചീത ഇതി നിയമാനുസാരേണ പദമേവ പ്രയോക്തവ്യം ഇതി ന്യായ ഇതി ന്യായാനുസാരേണ ഉച്ചൈ ഇതി ശബ്ദസ്യ പദത്വാത് പ്രയോക്തം അർഹത്വം സിദ്ധ്യതി. പ്രയോഗാർഹത്വം സിദ്ധ്യതി. ഏതത് അന്യത് പ്രയോജനം ഭവതി ഏവം നീചൈ ഇതി അത്ര പദത്വസിദ്ധ്യർത്ഥം അന്വാദേശ വിഷയ സൂത്രപ്രവൃത്തിയർത്ഥം ച അമ്പയാനാം സുബന്ധത്വം അനുപേക്ഷണീയമേവ. ബഹുകാലത്ത് കൈരള്യമേവ കൈരളീം അവലംബ്യ ഏവ വാക്വ്യവഹാരേ കൃതേ മമ സംസ്കൃത വ്യവഹാര സാമർഥ്യം ലുപ്തപ്രായോ ഭവതി അതഃ മയാപി കിഞ്ചിത് ക്ലിഷ്ടത അനുഭൂയതേ ഏവ വാക്വ്യവഹാരേ ഗൈർവാണി വാക്വ്യവഹാരേ ഏവമപി മാതൃഭാഷാം സ്മൃത്വാ സ്മൃത്വാ വക്തം പ്രയതേ പ്രയത്നം കരോമി വിളംബം വിനാ ഏവ ഭാഷാ സ്വാധീനം ആശാസ്മഹേ ഇദാനിം കിഞ്ചിത് ക്ലിഷ്ടത അനുഭൂയതേവ ഇത്യേത് പരമാർത്ഥമേവ എന്തു തസ്യ പരിഹാരമപി അചിരേണ ഭവിഷ്യതി ഭാഷാ വ്യവഹാരഃ കേന യേന കേനാപി പ്രകാരേണ ഭവതു ആശയഗ്രഹണം ഭവതി ന വാ ഇത്യേതത് ഏവ മുഖ്യം ആശയഗ്രഹണം സാമാന്യരൂപേണ ശ്രോതൃണാം കരഗതം ചേത് ഭാഷാവിഷയ ചിന്ത എന്ന കാര്യ അശയഗ്രഹണമേ മുഖ്യം ഭാഷ പശ്ചാത് ആയാത്യേവ ഉച്ചൈഹി നീചൈഹി ഇത്യാദി ഷു അമ്പിയേഷു പദത്വസിദ്ധ്യർത്ഥം പ്രഥമ ആവശ്യകം ഭവതി കൃഷ്ണ ശ്രീ ജ്ഞാനം ഇത്യാദി സ്ഥലേഷു പ്രഥമവിഭക്തേ വിശേഷപ്രയോജനം അപി അസ്തി സർവത്ര പ്രഥമാ വിഭക്തി വിഷയേ ഏവം പ്രഷ്ടും ശക്യം അത്ര സർവത്ര പ്രാതിപദികദ്വാരാ ഏവ പ്രാതിപദിക അർത്ഥസ്യ ഉക്തത്വാ പ്രഥമാകരണേ കിം പ്രയോജനം തസ്മിന്നേവാർത്ഥേ പ്രാതിപദികാർത്ഥേ പ്രാതിപദികൈരേവ തേഷാം അർത്ഥാനാം ഉക്തത്വേ സതി പുനഃ വിഭക്തികരണേന പ്രയോജനം കിം തസ്മിൻ വിഷയ പ്രാതിപദിക അർത്ഥേ അത്ര വിഭക്തി ക്രിയതേ പ്രാതിപദിക അർത്ഥ പ്രാതിപദികേനേവ അത്ര സിദ്ധ്യതി നിയമോപ്യസ്തി കിം ഉക്താർത്ഥാനാം അപ്രയോഗ ഉക്ത അർത്ഥവിഷയേ പുനഃ പ്രത്യാദീനാം പ്രയോഗ ന കർത്തവ്യം. ഉക്താർത്ഥം തു ഉക്തമേവ പുനഃതദർത്ഥം കിം കരണീയം. തസ്യ സമാധാനരൂപേണ പൂർവമേവ ഉക്തം യഥാ ഉക്താർത്ഥാനാം അപ്രയോഗ ഇതി നിയമോ വർത്തതെ ഏവമേവ അപദം ന പ്രയുഞ്ചീത ഇത്യവി വർത്തതെ ഏവ. അതഹ പദസാധുത്വാർത്ഥം അത്ര വിഭക്തീനാം പ്രയോഗ. തർഹി തേഷാം വിഭക്തീനാം കോ അർത്ഥ? അത്ര വിഭക്തി പ്രാതിപേദിക ഉക്ത അർത്ഥസ്യ അനുവാദരൂപ ഭവതി. പ്രഥമതഃ പ്രാതിപദികൈ അർത്ഥം ഉക്തം, വിഭക്തിദ്വാരാ തസ്യ അർത്ഥസ്യ അനുവാദഃ ക്രിയതേ. ഏവം തസ്യ കർണസ്യ സാധുത്വമപി സിദ്ധ്യതി. പ്രാതിപദികാർത്ഥ പ്രാതിപദികാർത്ഥ വിഷയി പ്രാതിപദികാർത്ഥ വിഷയി ഉക്തം ലിംഗമാത്രാധിക്യേ പക്ഷ്യതി ഗ്രന്ഥകാരൻ ഗ്രന്ഥകാര പക്ഷ്യതി ഭട്ടോജിദീക്ഷിത വക്ഷ്യതി. ദേവമസ്തു.